അങ്ങനെ പക്ഷെ അത് ഒരുപാട് വിവാദമുള്ള ഒരു സംഭവമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കും. ആശയക്കുഴപ്പമുണ്ടായാൽ നമ്മുടെ പ്രവൃത്തിയിലും കുഴപ്പമുണ്ടാകും. അതായത് ഈ പഴയ കാലത്ത് നാട്ടിലൊക്കെ നടന്നിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ പ്രാകൃത മനുഷ്യരാണ്, 2000 വർഷം മുമ്പെന്ന് വെച്ചാൽ പ്രാകൃത മനുഷ്യരാണ്. ഇപ്പോ വേശ്യാവൃത്തി കുറ്റകരമാണ്. വേശ്യാവൃത്തി കുറ്റകരമാണെന്ന് എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അതായത് പഴയ നിയമത്തിൽ പറയുന്ന 10 കൽപ്പനകളിലൊന്നാണ് വ്യഭിചരിക്കലും. വ്യഭിചാരം പാടില്ല, പുരുഷനായാലും സ്ത്രീ ആയാലും. അപ്പം വ്യഭിചാരത്തെ ഒരു വലിയ കുറ്റമായി കണ്ടിരുന്നു. അതിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ വ്യഭിചരിക്കുന്നവരെ ശിക്ഷിക്കാം. അപ്പൊ അന്ന് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നും കൃത്യമായിട്ടില്ല. ഉണ്ടായിരുന്നു, പക്ഷെ കൃത്യമായിട്ടില്ല. ഇന്നാണെങ്കിൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ട്രയൽ നടത്തണം, എന്ന് വെച്ചാൽ വിചാരണ നടത്തണം. വിചാരണം അതിനു വേണ്ടുന്നുള്ള ബാക്കി കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്ന കോടതിയും തെളിവും പോലീസ് FIR ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? വിചാരണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ വിചാരണ നടത്തി ഒരാളെ കുറ്റക്കാരനാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ. ഇന്ന് ഇന്നത്തെ നിയമം അതാണ്. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഈ വിചാരണ അല്ലെങ്കിൽ ട്രയലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പണ്ടത്തെ അങ്ങനെയല്ല. പണ്ടും കോടതിയൊക്കെ ഉണ്ടായിരുന്നു, യേശുവിനെ ശിക്ഷിക്കാനും കോടതി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകള് കുറ്റം ചെയ്യുക എന്ന് പറയുന്നു. സ്ത്രീകള് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അപ്പോ എന്ത് ചെയ്യും? അതിങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, സ്ത്രീ കുറ്റം ചെയ്തു എന്ന് വെളിപ്പെട്ട് കഴിഞ്ഞു, പുരുഷന്മാരെല്ലാം കൂടെ ചേർന്ന് ശിക്ഷ നടപ്പിലാക്കും. വിചാരണയൊന്നുമില്ല. അന്നത്തെ ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക. സ്ത്രീയെ കല്ലെറിഞ്ഞങ്ങ് കൊല്ലും. അപ്പോ ഈ പുരുഷന്മാരും ചിലപ്പോ ഈ സ്ത്രീയുടെ അടുത്ത് വ്യഭിചാരത്തിന് പോയവരായിരിക്കും, കാരണം അവരുടെ തൊഴിലതാണല്ലോ. പക്ഷെ കല്ലെറിയുമ്പോ എല്ലാം കൂടെ ചേർന്ന് കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോ ഇന്നും പറയാറുള്ള എന്താണ്? ആൾക്കൂട്ട കൊലപാതകം, സദാചാര പോലീസിംഗ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. പണ്ടും ഉണ്ടായിരുന്നു, ഇന്നതൊക്കെ നിയമവിരുദ്ധമാണ്. പണ്ടങ്ങനെയൊക്കെ ചെയ്തിരുന്നു, നിയമവിരുദ്ധമൊന്നുമില്ല. ആൾക്കാർക്ക് എറിഞ്ഞു കൊല്ലാം. മുസ്ലിങ്ങളുടെ ഇടയിലൊക്കെ ഈ അടുത്ത കാലം വരെ നിന്നിരുന്നതാണ്, സ്ത്രീ ഇങ്ങനെ വ്യഭിചാരിണി എന്ന് പറഞ്ഞ് എറിഞ്ഞു കൊല്ലുക, മന്ത്രവാദിനി എന്ന് പറഞ്ഞ് ചുട്ടുകൊല്ലുക. അതൊക്കെ പബ്ലിക് തന്നെ ചെയ്യും. വിചാരണയൊന്നും വേണമെന്ന് നിർബന്ധമില്ല, ചിലപ്പം വിചാരണ നടത്തുകയും ചെയ്യും. ഇതിൽ വരുന്ന ഒരു അപകടം എന്താണ്? ഏറ്റവും വലിയ അപകടം ഇതാണ്. അതായത് പട്ടിയെ പേപ്പട്ടി എന്ന് വിളിച്ചിട്ട് തല്ലിക്കൊല്ലുന്നത് പോലെ ഏതെങ്കിലും ഒരാളടുത്ത് വിരോധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യുവചാരണി എന്ന് പറഞ്ഞ് തെറിഞ്ഞുകൊല്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം. അപ്പൊ അവിടെ എന്താണ്, കുറ്റക്കാരിയാണോ എന്ന് ഈ കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണം. അതാണ് ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയിൽ. ആര് ഏറ്റവും വലിയ കുറ്റവാളിയായാലും ശരി, ഏറ്റവും വലിയ ടെററിസ്റ്റ് ആയാലും ശരി, എന്താണ് ഇവിടെ ഒരുത്ത് വന്ന് ബോംബെയിൽ വന്ന് വെടിവെച്ചല്ലോ. എന്താ അവന്റെ പേര്? ബോംബെയിൽ വന്ന് കുറെ പേര് വെടിവെച്ചു വന്നില്ല. പാകിസ്ഥാനിൽ അജ്മൽ, അജ്മൽ ഖസബ്, ആ എന്തോ അജ്മൽ, ആ അജ്മൽ ഖസബ്. ഇയാള് ഒന്നും എന്നുള്ളതിന് ഒത്തിരി പേര് സാക്ഷിയാണ് അവിടെ. ഒരുപാട് പേരെ വെടിവെച്ചു വന്നുകൊണ്ട് എല്ലാവരും. പക്ഷേ അങ്ങനെയാണെങ്കിലും അയാൾ കുറ്റക്കാരനാണ് അല്ല എന്ന് തെളിയിക്കുന്നതിന് അയാൾക്കൊരവസരം കൊടുക്കണം. അതാണ് നീതിന്യായ വ്യവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അയാളുടെ ട്രയൽ നടത്തിയത്, വിചാരണ നടത്തി. എല്ലാവർക്കും അറിയാം അയാൾ ചെയ്ത് കുറ്റക്കാരനാണ് തെളിയിച്ച് അയാളെ തൂക്കി കൊന്നു. പക്ഷെ പണ്ടി വ്യവസ്ഥ ഇതൊക്കെ ആധുനിക മനുഷ്യന്റെ വ്യവസ്ഥകളാണ്. തീരെയില്ലായിരുന്നല്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ പുരുഷന് അവസരം കിട്ടിയ സ്ത്രീകൾ എങ്ങനെയൊക്കെ കൊണ്ടു. ആ ഒരു സന്ദർഭത്തിലാണ് ക്രിസ്തു പറയുന്നത്, എന്താണ് കുറ്റം ചെയ്യാത്തവർ കല്ലെറിയിട്ട്, കല്ലെറിഞ്ഞേക്കാവും അവളെ കൊല്ലും, എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ രക്ഷപ്പെടും. ഈ ശിക്ഷ ഇപ്പോഴും ഈ താലിബാനൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. ഒരു സ്ത്രീ വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു കോടതി ഉണ്ടാകും, കോടതി അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ പറയും. പരസ്യമായി പൊതു സ്ഥലത്ത് കൊണ്ടിട്ട് ഈ അടുത്ത കാലത്ത് വീഡിയോ ഉണ്ട് എറിഞ്ഞു കൊല്ലുന്നത്, എറിഞ്ഞു തന്നെ കൊല്ലും. വളരെ പ്രാകൃതമായ ശിക്ഷാ രീതികളാണ്. അതെ, ഇപ്പോ അത് ക്രിസ്തുമത വിശ്വാസമാണെന്ത്? ക്രിസ്തുമത അവരുടെ വിശ്വാസമാണ് ക്രിസ്തു അങ്ങനെ ജനിച്ചതല്ല എന്നുള്ളൊരു വിശ്വാസമാണ്. പിന്നെ ജാരസന്ധതി എന്ന് പറയുന്നത് ഇന്നാണെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി അറിയാൻ പറ്റും. ഇന്ന് ആര് ആരുടെ സന്താനമാണെന്നുള്ളത് ഡി എൻ എ ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. പിതൃത്വത്തെ കുറിച്ച് ഒരു ആരോപണം ഉണ്ടായാൽ അത് അതിന്റെ തെളിവിന്റെ വശം. പക്ഷെ ഒരാൾക്ക് ആരെ കുറിച്ചും പറയാൻ ജാരസന്ധതി ആരോപണമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കുറിച്ചല്ല. അത് ഈ പറയുന്നത് മനസ്സിലാകും. ഇപ്പൊ നമ്മളൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ മനസ്സിലായി, നമ്മളൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആരെ കുറിച്ചും പറയാൻ ജാരസന്ധതി എന്ന് പിന്നെ തെളിയിക്കണമെങ്കിൽ എന്തിനു പോകേണ്ടി വരും? ഡി എൻ എ ടെസ്റ്റിന് പോകേണ്ടി വരും. അപ്പോ അങ്ങനെ നമ്മൾ ആരെയും കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതൊരു മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെ ഒരു ജാരസന്ധതി എന്ന് പറയണമെങ്കിൽ പഞ്ചപാണ്ഡവന്മാർ ജാരസന്ധതിയാണ്. ആ അപ്പൊ ഇവരെല്ലാം ഇങ്ങനെ പറയേണ്ടി വരും, ഇവരൊക്കെ ജാരസന്ധതികളാണ് എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോ അത് നമ്മളങ്ങനെ ഈ ആൾക്കാരെയൊക്കെ ജാരസന്ധതി എന്ന് വിളിക്കണം. ചിലപ്പോ ആരെങ്കിലും കയറി നമ്മളെ വിളിച്ചാലും പ്രശ്നമാകും, അതുകൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. അയാൾ പറഞ്ഞു ആർക്കും ആരെയും വിളിക്കുകയില്ല, അതുകൊണ്ട് നമ്മളിങ്ങനെ ആരെയും വിളിക്കാൻ പോകണ്ട. അത് മാതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ഓരോരുത്തരുടെ വിശ്വാസം എന്തോ അവരങ്ങനെ ഇരുന്നോട്ടെ, അത് ചോദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മൾ അവരെ വിശ്വാസത്തെ ചോദ്യം ചെയ്യിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ പുരാണങ്ങളിൽ നൂറുകണക്കിന് ജാരസന്ധതിയാണ്, അവിടെ ആകെ ഒരു യേശുവും. ഇത് മുഴുവൻ ചോദ്യം ചെയ്യേണ്ടി വരും, ആകെ നാണക്കേടാവും. വടി കൊടുത്ത് അടി വാങ്ങിക്കാൻ പോകേണ്ട കാര്യം ഒത്തിരി പേരുണ്ട് ഇവിടെ. അതുകൊണ്ട് അത് പോകാതിരിക്കുന്നതാണ്. അത് പറഞ്ഞ് നമ്മൾ ഷൈൻ ചെയ്യാൻ പോകണ്ട, സ്മാർട്ടാവണ്ട, അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല. അപ്പോ ഈ എന്താണ് കുറ്റവും ശിക്ഷയും, കുറ്റവും ശിക്ഷയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ശരിയുണ്ട്. കല്ലെറിയാൻ പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ശിക്ഷ നടപ്പിലാക്കേണ്ടതെന്ന് പറയുന്നിടത്താണ് അതിന്റെ ശരി. പിന്നെ നമ്മളെന്താണ് പാപം ചെയ്യാത്തവർ കല്ലെറിയിട്ടേ എന്ന് പറയുമ്പോൾ നമ്മളതിന്റെ നമ്മുടെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനമാണ് എന്ത് പറയുന്നത്? എല്ലാവരും തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ആർക്കും ആരെയും ശിക്ഷിക്കാൻ അവകാശമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടി വരും. ഈ പറയുന്നതാണ് യേശു പറയുന്നത്. എല്ലാവരും തെറ്റ് ചെയ്യുന്നു, ആർക്കും ആരെയും ശിക്ഷിക്കാനുള്ള അവകാശം ഇല്ല. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്. എന്താണ് നിയമ വ്യവസ്ഥയിൽ എന്താണ് കുറ്റം, എന്താണ് ശിക്ഷ, ആരാണ് ശിക്ഷിക്കേണ്ടത്, എങ്ങനെ ശിക്ഷിക്കണം, ഇത്രയും കാര്യങ്ങൾ വ്യവസ്ഥയുണ്ട്. എന്തൊക്കെയാണ്? എന്താണ് ശിക്ഷ, ആരാണ് ശിക്ഷിക്കേണ്ടത്, ശിക്ഷിക്കപ്പെടേണ്ടതല്ല, ആരാണ് ശിക്ഷിക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് കുറ്റം, ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൃത്യമായി പറയുന്നത്. എന്താണ് കുറ്റം, ആരാണ് ശിക്ഷിക്കേണ്ട ആളാരാണ്, പിന്നെ പറഞ്ഞ എങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത്, ഇതാണ് നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. അപ്പോ പിന്നെ ആ കുറ്റം, പിന്നെ കുറ്റത്തിന്റെ വ്യാപ്തി, അതെങ്ങനെ നടപ്പിലാക്കണം, ഏത് സന്ദർഭത്തിൽ ഒന്ന് കുറ്റമാകും, കുറ്റമല്ലാതിരിക്കും, ഇതൊക്കെ തടനീര ഇഴകീറുന്ന ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും നിയമത്തിന് പൊതു സ്വഭാവമുണ്ട്, ബാക്കിയെല്ലാം ചർച്ചകളിലൂടെ തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. നിയമത്തിന്റെ പൊതു സ്വഭാവം അനുസരിച്ചിപ്പോ അന്ന് ക്രിസ്തു പറഞ്ഞെന്താണ്, ഉള്ളത് വ്യഭിചാരിണിയാണ്, പ്രോസ്റ്റിറ്റ്യൂട്ട്, പ്രോസ്റ്റിറ്റ്യൂഷൻ കുറ്റകരമാണ്, അത് യേശു അംഗീകരിച്ചു. പക്ഷെ നിങ്ങള് എറിഞ്ഞു കൊല്ലരുത്, കാരണം നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നവരാണ് എന്ന്. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ്, വേണമെങ്കിൽ അതിനെങ്ങനെ മനസ്സിലാക്കാം, അന്നത്തെ ഇതനുസരിച്ച് അന്ന് കോടതിയൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പിലാക്കട്ടെ, അങ്ങനെ പറയണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്നാണെങ്കിലോ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് എന്താണ്, എന്താണ് എന്താണ് നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് ഇതുപോലെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ ഇന്നത്തെ നിയമം അനുസരിച്ച്, ഭാരതത്തിലെ നിയമം അനുസരിച്ച് എന്താണ്, അത് നിയമവിരുദ്ധമേ അല്ല. അവരെ ഏതെങ്കിലും തരത്തിൽ ഹറാസ് ചെയ്യാനോ, അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ പേരിൽ ഒരു FIR തയ്യാറാകാനോ വിചാരണയ്ക്ക് കൊണ്ടുപോകാനോ ഒന്നും ഇവിടുത്തെ നിയമവ്യവസ്ഥയൊരു ഇതില്ല. അത് നിയമ വിരുദ്ധമായൊരു പ്രവൃത്തിയല്ല പ്രോസ്റ്റിറ്റ്യൂഷൻ ഇന്ന്. എന്നാൽ അതിനോടനുബന്ധിച്ച് നിയമവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. ഇന്നിപ്പോ ക്രിസ്തുവിന്റെ മുമ്പിൽ അവർ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചുകൊണ്ടുവന്ന് അവര് ശിക്ഷിക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും അവരെ ഹരാസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ക്രിമിനൽ കുറ്റമല്ല. നമുക്ക് കാലപത്രം മാറി പിന്നെ പിഴയടയ്ക്കാനോ അല്ലെങ്കിൽ വേറെ നടപടിയും സ്വീകരിക്കാൻ ഇല്ല അവിടെ. എന്നാൽ ഇതിനോട് അനുബന്ധിച്ച് ഒരുപാട് കുറ്റകരമായ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, എന്തൊക്കെയാണ്? ഒരാളെ വ്യസ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് കുറ്റമാണ്. പിന്നെ വേശ്യാലയം നടത്തുക, അതൊരു ബിസിനസ്സാക്കി നടത്തുന്ന കുറ്റമാണ്. പിന്നെ വേശികളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിൽ പിമ്പെന്ന് പറയും, മലയാളത്തിലും അത് തന്നെ പറയും. അത് കുറ്റകരമാണ്, അവനെ ശിക്ഷിക്കും. പിന്നെ ഒരു സ്ത്രീ വേശ്യാപുരത്തിൽ നടത്തുകയും വേറൊരാൾ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു ഏതെങ്കിലും തരത്തിൽ, അത് കുറ്റകരമാണ് അവന്. അപ്പൊ ഇവിടെ കോൺട്രഡിക്ടറി ലാസ് ഒരുപാടുണ്ട്, പരസ്പര വിരുദ്ധമായിട്ടെന്ന് വെച്ചാൽ ഒരേ സമയം ആ തൊഴില് അതുകൊണ്ട് വേശ്യാവൃത്തി എന്നുള്ള പദമേ ഇന്ന് ഉപയോഗിക്കാറില്ല. അതിന് പേര് എന്താ ഉപയോഗിക്കുന്നത്? സെക്സ് വർക്കർ എന്നാണ്. അതൊരു തൊഴിലാണ്, മറ്റേത് ഏത് തൊഴിലും പോലെയാണ്. 2022 ഒരു സുപ്രീം കോടതി വിധിയുണ്ട്, ഒരു സെക്സ് വർക്കർക്കും മറ്റേതൊരു തൊഴിലിനെയും പോലെ മാന്യമായി തൊഴിൽ ചെയ്യാനും അന്തസ്സായി ജീവിക്കാനുമുള്ള അവകാശം സുപ്രീം കോടതി തന്നെ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ പോലീസുകാർക്കൊന്നും അവരെ പിടിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുമല്ലോ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ. അതവരെന്താ പറയുന്നത്? അവര് വേറെ വകുപ്പുകൾ ചേർന്നു, ഇവര് എന്താണ് പൊതുജന ശല്യം ആണ്, പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകും, അത് ചെയ്യുന്നു, ഇതെന്നൊക്കെ ചേർത്തുള്ള വകുപ്പുകളുണ്ട്. അങ്ങനെ പറ്റിയ കേസൊക്കെ ചോദിച്ചു. ശരിക്കും എന്താണ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞ് ഒരു FIR ഉണ്ടാക്കാൻ ഇന്ന് നിയമമില്ല. മറ്റേതൊരു തൊഴിലും പോലെയാണ്. അപ്പൊ കാലം മാറി, നിയമങ്ങളൊക്കെ മാറി. ഭാരതത്തില് പഴയ കാര്യം പറയണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തില് വേശ്യാവൃത്തി എന്ന് പറയുന്ന വളരെ മാന്യമായ അന്തസ്സുള്ള കുലീനത്വമുള്ള തൊഴിലായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സംസ്കൃത സാഹിത്യം മനസ്സിലാക്കണം. അങ്ങനെ കുലീനത്തുള്ള ഒരു വേശ്യയുടെ കുറിച്ചുള്ള ഒരു നാടകമുണ്ട്, സംസ്കൃത നാടകം കേട്ടിട്ടുണ്ട്? ഇവരൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഉണ്ടാ ഏതാണ്? വൃക്ഷഘടിക എന്ന് പറയുന്നു. അതെന്താണ്? വളരെ ആ നാട്ടിലെ ഇത് ഏകദേശം 5-ാം നൂറ്റാണ്ടിൽ എഴുതിയതെന്നാണ് കരുതുന്നത്. പഴയതാണ്, വളരെ മാന്യയായ ഒരു വേശ്യയുടെ കഥയാണ്. അവർക്ക് സമൂഹത്തിൽ വലിയ റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, അംഗീകാരം ഉണ്ടായിരുന്നു. അവര് എന്താണ് അവരുടെ സാക്ഷി മൊഴിയെ രാജാവ് പോലും വലിയ മാനിക്കുന്നു, അവരെ ആദരിക്കുന്നു. അത് മോശം തൊഴിലായിരുന്നില്ല എന്നൊന്നും മനസ്സിലാക്കാം. എല്ലാവരും അംഗീകരിക്കുന്ന മാന്യമായൊരു തൊഴിലായിരുന്നു ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. അത് എപ്പോ? ബുദ്ധമതത്തിന് പ്രചാരം ഉണ്ടായിരുന്ന ഒരു കാലം. ഈ നായികയെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ബുദ്ധ സന്യാസിയാണ്. അന്ന് ബുദ്ധമതത്തിന് വലിയ പ്രചാരം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഒരിക്കലും ഈ നാടകത്തിൽ ഒരിടത്തും തന്നെ, അതായത് സംസ്കൃത നാടകങ്ങളില്ല, സാറിന കാളിദാസിന്റെയൊക്കെ നാടകങ്ങളൊക്കെ പഴയ പുരാണങ്ങൾ, ശകുന്തളയുടെയും അവരുടെയൊക്കെ ഇത് വെച്ചിട്ടാണ്. അതിന് ഒരുപാട് സാഹിത്യ മൂല്യം ഉണ്ടെങ്കിലും അതിന്റെ ഈ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയുന്ന പുരാണ കഥാപാത്രങ്ങളാണ്, മനുഷ്യ ജീവിതമായിട്ട് സാധാരണ ജീവിതമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഉച്ച കഴിയുമെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇന്നത്തെ നാടകങ്ങളെ പോലെ അതിൽ വേശ്യയുണ്ട്, കള്ളനുണ്ട്, രാജാവുണ്ട്, എല്ലാ ആൾക്കാരും അതിനെ കള്ളനൊക്കെ പ്രധാന കഥാപാത്രമാണ്. കള്ളൻ പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന ഒരു നാടകം. അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് യൂറോപ്പിലും മറ്റും ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള ഇന്ത്യൻ നാടകം ഇതാണ്, വൃക്ഷഘടിക. പണ്ടവരെയൊക്കെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അനുബന്ധമായ ഒരു കാര്യം പറയാൻ പറയും. അത് വിട്ട് ക്രിസ്തുവിനെ വിട്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ മറ്റു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടയാളമാണ്. അവർ പറയുന്നത് മനസ്സിലാകത്തില്ല. അതല്ലല്ലോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് ചിന്തിക്കുക. വേറെ എന്തെങ്കിലും ഒരേ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുക. നമ്മളിപ്പോ എന്തിനെ കുറിച്ചാ? ഭാരതത്തിലെ പുരാതനമായ ഈ വേശ്യാവൃത്തിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മനസ്സിലായി? ആ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കും, ചിന്തിക്കുക. ഇപ്പോഴും പഴയ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവസാനവും മനസ്സിലൊന്നും കാണത്തില്ല. ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കും, പഴയ ഭാരതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിരുന്നു പുരാണങ്ങൾ. അത് പുരാണം, ഇതങ്ങനെയല്ല. ഇതെന്താണ്? നമ്മുടെ ചരിത്രത്തിലുള്ള സംഭവം, മറ്റ് ഭാവനയാണ്. പുരാണം എന്ന് പറയുന്നത് മനുഷ്യന്റെ കാവ്യ ഭാവനയാണ്. ഇതങ്ങനെയല്ല, ഭാരതത്തിന്റെ ചരിത്രമാണ് ശ്രീമോഹൻ. ഒരു കാലത്ത് നടന്ന കാര്യമാണ്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഇത് പ്രത്യേകിച്ച് ഇത് പറയാനൊരു കാരണം, 2024 അഡൽട്ടറി കുറ്റകരമല്ല എന്ന് പറഞ്ഞു. പ്രോസ്റ്റിറ്റ്യൂഷനും അഡൽട്ടറിയും രണ്ടും വ്യത്യാസമാണ്. അഡൽട്ടറി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞു. എന്താണ് അതായത്? ഒരു വിവാഹിതനായ പുരുഷൻ മറ്റൊരു വിവാഹിതമായ സ്ത്രീയുമായിട്ട് ഇല്ലീഗലായ ബന്ധത്തെ ഉണ്ടാക്കുക, അവിഹിത ബന്ധം ഉണ്ടാക്കുക. അതിനാണ് അഡൽട്ടറി എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും പറയും. അത് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ 1955 ഹിന്ദു കോഡ്. അതിനു മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു നിയമം എന്ന് പറയുന്നത് മെക്കാളെ ഉണ്ടാക്കിയാണ് ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോ അതിനു മുമ്പ് വരെ ഹിന്ദു പുരുഷന്മാർക്ക് സ്വന്തം ഭാര്യ കൂടാതെ തന്നെ മറ്റ് സ്ത്രീകളുമായിട്ട്, അത് വിധവകളുമായിട്ടും അവിവാഹിതകളായ സ്ത്രീകളുമായിട്ടും ബന്ധം പുലർത്താമായിരുന്നു, കുറ്റകരമായിരുന്നു. പിന്നെ അവരെ കൂടെ വിവാഹം കഴിച്ചാൽ മതി. എന്തുകൊണ്ടാണ്? അന്ന് ഈ രാജാക്കന്മാരൊക്കെയാണ് അവരുടെ ഇടയിലൊക്കെ സാധാരണ ഉള്ളപ്പോൾ എന്ന് വെച്ചാൽ ഹിന്ദു പുരുഷന്മാർക്ക് 1955 വരെ ബഹുഭാര ഭാര്യത്തോടെ ഉണ്ടായിരുന്നു. അപ്പൊ മുസ്ലിങ്ങളൊക്കെ ആക്ഷേപിക്കുന്നത് അവർ നാല് കെട്ടുന്നു. നാല് കൂടുതൽ കെട്ടാനുള്ള അവകാശം ഹിന്ദുക്കൾ കൂടെ 1955 വരെ ഉണ്ടായിരുന്നു. 55 ഹിന്ദു കോഡ് ബില്ല് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് എടുത്തു കളഞ്ഞു. ഒരു വിവാഹമേ പാടുള്ളൂ, രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ എന്ത് വേണം? ഡിവോഴ്സ് ചെയ്യണം ആദ്യത്തെ, അല്ലെങ്കിൽ അത് അകത്തു പോകും. 5 തടവാണ്. ശിക്ഷിക്കാറൊന്നുമില്ല എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അഡൽട്ടറി എന്ന് പറയുന്നത്, അതായത് പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത് ഇവിടെ കുറ്റകരമായിരുന്നു. 2024 അതിന് മുമ്പ് തന്നെ അതിനെ കുറിച്ച് ഒരുപാട് വിധികളും കോടതികളിലും ഒരുപാട് ചർച്ച നടന്നു. ഇന്നത്തെ BJP സർക്കാർ അതിനെ എതിർത്ത്. അവിടെയാണ് പ്രശ്നം. അവർ പറയുന്നു പുരാതനമായ ഭാരതീയ സംസ്കാരം അനുസരിച്ച് കുടുംബ ബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്, ഭാര്യ ഭർത്തൃ ബന്ധം. അതുകൊണ്ട് ഒരു പുരുഷന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധം പാടില്ല. പക്ഷെ നമ്മുടെ മൃച്ഛകടികത്തിലെ നായകൻ ഭാര്യ ഉള്ളവനാണ്, അവന് വേറെ സന്താനമുണ്ട്. എന്നാലും അവന് വേറെ ഒരു വേശ്യയുമായിട്ടും ബന്ധം ഉണ്ടായിരുന്നു, അത് കുറ്റകരമായിരുന്നില്ല. ഇവര് പറയുന്ന പോലെ ഒന്നുമല്ല ഭാരതീയ സംസ്കാരം. ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ഇടപാടുകളും ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയും കഴിഞ്ഞു. ഇതൊക്കെ ഓരോരോ കാലത്തിലും ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഓരോന്നൊക്കെ ചെയ്തിരുന്നു. അപ്പോ ചിലത് അവര് ധർമ്മമെന്ന് കരുതി, ചിലത് ധർമ്മം അല്ലാന്ന് കരുതി. ഒരു കാലഘട്ടത്തിൽ ഈ വേശ്യാവൃത്തിയെ ധർമ്മം ആയിട്ടാ കരുതി, ധർമ്മം എന്ന് വെച്ചാൽ അത് തെറ്റാണെന്ന് കരുതിയിരുന്നില്ല. വിവാഹിതനായ ഒരു പുരുഷന് വേറെ ഒരു സ്ത്രീയുമായിട്ടും ബന്ധമാകാമെന്നായിരുന്നു. അതൊക്കെ പക്ഷെ 55 ശേഷം എന്തു വന്നു, അതൊക്കെ കുറ്റകരമായി. അതിന് മുമ്പുള്ള കാര്യം പറയും. കുറ്റകരമായി കഴിഞ്ഞപ്പോ ആ നിയമത്തില് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഭാര്യയുമായിട്ട് അങ്ങനെ അവീത ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ത്രീയെ ശിക്ഷിക്കില്ല, ഈ പുരുഷന് മാത്രമേ ഉള്ളൂ ശിക്ഷ. എന്തുകൊണ്ട്? അത് പഴയതിന്റെ തുടർച്ചയാണ്. പഴയകാലത്ത് എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായ പുരുഷൻ പിന്നീട് ആ സ്ത്രീ പോകാൻ കഴിയും, അവിടെ കുറ്റം വരുന്നില്ല. അപ്പോ ഇതില് എന്താണ് ലിംഗസമത്വം, അതില്ലാതെ വന്നു. പുരുഷൻ കുറ്റക്കാരൻ 5 വർഷം ജയിലിൽ കിടക്കണം, സ്ത്രീക്ക് കുറ്റമില്ല. അപ്പൊ നമ്മുടെ നിയമങ്ങളൊക്കെ കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചില്ലെങ്കിൽ പല പ്രശ്നങ്ങളും. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു, ഇത് കുറ്റമല്ല, എന്ന് വെച്ചാൽ ക്രിമിനൽ കുറ്റമല്ല. ഈ കുറ്റകരമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട്. അപ്പോ ക്രിമിനൽ കുറ്റമല്ല എന്ന് പറഞ്ഞാൽ അയാളുടെ അതിനായിട്ടൊരു ക്രിമിനൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. FIR തയ്യാറാക്കുക, കോടതിയിൽ കൊടുക്കുക, ട്രയൽ, ഇതൊന്നും സാധ്യമല്ല. അത് മുമ്പോട്ട് ഇതായി പോകാൻ പറ്റത്തില്ല എന്ന് വന്നു. പക്ഷെ വേറൊരു പ്രശ്നം വരും എന്ന് വെച്ചാൽ, അപ്പൊ ഇയാളുടെ ഭാര്യയ്ക്ക് ഇത് ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ എന്തുവരും? ഇയാള് വേറെ സ്ത്രീയായിട്ട് ബന്ധം വയ്ക്കുന്നു, ഇയാളുടെ ഭാര്യ ഇതിനെ അംഗീകരിക്കുന്നെങ്കിൽ അവൻ പറഞ്ഞു. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് അത് തെളിയിക്കാമെങ്കിൽ അത് ഡിവോഴ്സിന് വേണ്ടി ഉപയോഗിക്കാം. അവർക്ക് ഡിവോഴ്സ് നേടാൻ ഈ വിട്ട കാരണം മതി. എന്തുകൊണ്ട്? നിയമപരമായി ഈ ഒരു കാര്യം ക്രിമിനൽ കുറ്റം അല്ലെങ്കിലും വേറൊന്നുണ്ട്, സിവിൽ റോങ് എന്ന് പറയും. ഇത് സിവിൽ റോങ് ആണ്. എന്നുവെച്ചാൽ ഒരു സാമൂഹികമായ ഒരു തിന്മയാണ്. ഇപ്പോ ഈ കുറ്റകരമാകുന്ന തിന്മകളും കുറ്റകരമാകാത്ത തിന്മകളും ചില കാര്യങ്ങൾ അങ്ങനെയാണ്. കുറ്റകരമാകുന്ന തിന്മ, പക്ഷെ ചിലത് കുറ്റകരമാകാത്ത തിന്മയും വരും. ഇത് സിവിൽ റോങ് ആണ്. അപ്പൊ അത് അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഏത് സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കാം എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അതിനകത്ത് ചില നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. അവര് തമ്മിലുള്ള എഗ്രിമെന്റാണ് അത്. അതില് ഇവിടെ പ്രധാനമായിട്ടും വന്ന ഇതാണ്, അതിന് സിവിൽ സൊസൈറ്റി അത് ഇടപെടാമോ, അഭിപ്രായം പറയാമോ, അതിന് ശരീരത്തിനോട് വിധിക്കാൻ അവകാശമുണ്ട് ഇല്ല എന്നുള്ളതാണ്. അത് ആ രണ്ടുപേര് തമ്മിലുള്ള കാര്യമാണ്, അതിൽ ഇടപെടൽ. അന്ന് ഈ പ്രശ്നം കോടതി വരുമ്പോഴത്തേക്ക് BJP സാമ്പ്രദായികമായ നിലപാടല്ലേ സ്വീകരിക്കും. തെറ്റാണെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചിദംബരം ഇങ്ങനെയാ പറഞ്ഞത്, അത് രണ്ടുപേര് തമ്മിലുള്ള കാര്യമാണ്, അതിൽ കോടതിയൊന്നും ഇടപെടാൻ പറ്റില്ല. അപ്പോ അത് അവർക്ക് തോന്നുകയാണ് ഇയാൾ ചെയ്യുന്നത് ശരിയല്ലെന്ന് വെച്ചാൽ അവർക്ക് ഡിവോഴ്സാണ്, പിരിഞ്ഞു പോവാം. ദാമ്പത്യം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്, പുണ്യമാണ് എന്നൊക്കെ പറയുന്നത് അത് സമൂഹത്തിന് അത് പറയാൻ പറ്റില്ല. അത് അവരാ തീരുമാനിക്കേണ്ടത്, ആര്? ഭാര്യയും ഭർത്താവും. അവർക്ക് വേണമെങ്കിൽ അതിനെ പവിത്രമായിട്ട് കണക്കാക്കും, പുണ്യമായി കണക്കാക്കും. പിന്നെ അതിനകത്ത് വരുന്നത് എന്താണ്? ഇവരൊരു എഗ്രിമെന്റ് ആണ്. രണ്ടുപേരും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര വിശ്വാസത്തിന്റെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവര് എഴുതി ഒപ്പിട്ട എഗ്രിമെന്റ് ഒന്നുമല്ല, പരസ്പര വിശ്വാസത്തിന്റെ ഒരു എഗ്രിമെന്റാണ്. അപ്പോ അവിടെ വരുന്ന ഒരു കുറ്റം എന്ന് പറയുന്നത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. പരസ്പരമായ എഗ്രിമെന്റിൽ നിന്ന് ഒരാൾ പിന്മാറും. അപ്പൊ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇപ്പോ ഞാനും വേറൊരാളും വ്യക്തിയും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്ന ധാരണ, ലീഗലായിട്ടല്ല, ഇങ്ങനെ പോകണം. അപ്പൊ ഞാനും ഈ ഇരിക്കുന്ന സ്വാമിയും തമ്മിലൊരു ഗ്രൂപ്പാണ്, ഞങ്ങളൊരു ഗ്രൂപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും വോട്ട് ചെയ്യുന്ന എന്നാണായിരിക്കും, ഇതിനാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്വാമി കയറി വേറെ ആ കോട്ട ചെയ്യുമ്പോൾ അവിടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചാണ് വോട്ട് മാറി ചെയ്താൽ എന്ത് വരും, ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ഇത് ശിക്ഷിക്കാൻ പറ്റുമോ, ഈ സ്വാമിയെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റും, പറ്റത്തില്ല. പക്ഷെ ഇതെന്താണ്, ഇത് മോറൽ സിവിൽ റോങ് ആണ്, സാമൂഹികമായ ഒരു തിന്മയുടെ അംശം അതിനകത്തുള്ളു. അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ എന്താണ് ഇനി മേലാൽ നമുക്ക് ഇങ്ങനെ ഒരു ധാരണ വേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും പിന്മാറാം. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദമായിട്ടൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഇതിന്റെ ജഡ്ജ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും, വേണമെങ്കിൽ വായിച്ചു നോക്കാം, ഇംഗ്ലീഷ് അറിയാം. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്, നിയമപരമായ പ്രശ്നം, സാമൂഹികമായ പ്രശ്നം, ഇതെല്ലാം കണ്ടിട്ട് സുപ്രീംകോടതിയുടെ ഫുൾ ബെഞ്ചാണ് ഈ വിധി പറഞ്ഞത്. ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് പിന്നെ രാഷ്ട്രീയമായി രണ്ടാഭിപ്രായം വരെ ഏതായാലും വരുമല്ലോ. ബി ജെ പി പറയുന്നു, മറ്റവരംഗീകരിക്കില്ല, അവർ പറയുന്നു ബി ജെ പി അംഗീകരിക്കില്ല, അങ്ങനെ രണ്ടാഭിപ്രായം. എന്തായാലും സുപ്രീംകോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞു. അതുകൊണ്ട് അതുപോലെ ഇന്ന് കുറ്റകരമല്ല, എന്നുവെച്ചാൽ ക്രിമിനൽ കുറ്റമല്ല, പക്ഷെ അതിൽ പറയുന്ന സിവിൽ റോങ് ഉണ്ട്. അതിന്റെ അനന്തരഫലമായിട്ട് ചിലപ്പോൾ അവരുടെ കുടുംബ ബന്ധം തകർന്നു, അവർക്ക് നിയമപരമായി സ്ത്രീക്ക് കോടതിയെ സമീപിച്ചിട്ട് പറയാ എനിക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമുണ്ട്, അവിടെ ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്, ശരി കോടതി പറയുന്ന പിരിഞ്ഞു വെക്കും. അപ്പോ ആ ദാമ്പത്യത്തിന്റെ പവിത്രത എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും പാരമ്പര്യത്തിലൂടെ സ്ഥാപിച്ചെടുക്കേണ്ട ഒന്നല്ല, പിന്നെ സമൂഹം തീരുമാനിക്കേണ്ട ഒന്നല്ല, ആ രണ്ട് വ്യക്തികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവരങ്ങനെ പവിത്രമായി കരുതുന്നുണ്ടെങ്കിൽ അത് കരുതാം. ഇതൊക്കെ എന്താണ് വ്യക്തികളുടെ തീരുമാനത്തിന് വിടേണ്ടതാണ്. അതുകൊണ്ട് സൊസൈറ്റി അതിൽ ഇടപെടണ്ട എന്നുള്ള നിലപാടാണ് കോടതി എടുത്തത്. ഉണ്ടാവുന്ന ക്രിമിനൽ കുറ്റമല്ല, പ്രോസിക്യൂഷനും കുറ്റമല്ല, ഇന്നത്തെ സ്ഥിതി അതാണ്. പണ്ട് കാലത്ത് കല്ലെറിഞ്ഞ് കൊന്നിരുന്നു. ഈ വരുന്ന വ്യത്യാസങ്ങളാണ്, കാലം മാറുമ്പോൾ വരുന്ന വ്യത്യാസം. പുരാണ കഥകളിലൊക്കെ പലതും പറയും, തിരിച്ചും മറിച്ചും പലതരത്തിലുള്ള അസംബന്ധങ്ങളും പറയും. അതൊക്കെ ഓരോരുത്തരുടെ ഭാവനയാണ്, അർത്ഥശൂന്യങ്ങളാണ്. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിൽ യാതൊരു ഉപയോഗവും ഇല്ലാത്ത വെറും ഭാവനകളാണ് അതൊക്കെ. അത് അതൊന്നും ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ മനുഷ്യന് അതിൽ നിന്നും പഠിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. ഇന്നത്തെ ചുറ്റുപാടില് മനുഷ്യന് പഠിക്കേണ്ടത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം സാഹചര്യങ്ങളൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ബൈബിളിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം. ഇന്നത്തെ കുറ്റവും ശിക്ഷയെന്ന് പറയുന്നത് പഴയ രീതിയിലല്ല. ഇന്നൊരു ആളൊരു കുറ്റം ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത് ഇന്നത്തെ നിയമം അനുസരിച്ച് ആ കുറ്റം വ്യക്തിക്കോ സമൂഹത്തിനോ എന്തുമാത്രം ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പരിഗണിച്ചിട്ടാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ശിക്ഷ വിധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കും. പക്ഷെ പ്രധാനമായും നോക്കുന്ന ഇതാണ് അയാളുടെ കുറ്റകൃത്യം. മറ്റൊരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ എന്തുമാത്രം ദോഷം ചെയ്യും, അതനുസരിച്ച് ശിക്ഷ. ആ ശിക്ഷ തന്നെ എല്ലാ ശിക്ഷാ നടപടികൾക്കൊരു എന്താണ് ഒരു താല്പര്യമുണ്ടെന്നാണ്. ആ കുറ്റവാളിയെ കുറ്റ വാസനയിൽ നിന്ന് മോചിപ്പിക്കുക, അതാണ് ജയിലൊക്കെ അതിനു വേണ്ടിയിട്ടാണ് എന്നാണ് വച്ചിരിക്കുന്നത്. പ്രാക്ടിക്കലായി അങ്ങനെയെന്ന് പറഞ്ഞു വീണ്ടും അയാൾ ആ കുറ്റം തുടരാതിരിക്കുന്നതിന് അയാളെ പരിവർത്തനപ്പെടുത്തുന്നതിനാണ് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ എന്ന് പറഞ്ഞാൽ അത്രേ അർത്ഥമുള്ളൂ, അല്ലാതെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ശിക്ഷ എന്നുള്ള ഏതൊരു എന്താണ് കുറ്റവാളിയായാലും ശരി, എത്ര കൊടും അജ്മൽ കസബ് ആയാലും ശരി, എത്ര വലിയ കുറ്റവാളിയായാലും ശരി, അയാൾക്ക് മനുഷ്യാവകാശം അയാളുടെ മനുഷ്യാവകാശത്തെ അംഗീകരിച്ച് വിചാരണ നടത്താം. എന്തുകൊണ്ട് 1948 യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിൽ പാസാക്കിയ ഒരു നിയമമാണ് ഹ്യൂമൻ റൈറ്റ്സ് റെവല്യൂഷൻ എന്ന്. അത് അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പം മനുഷ്യന്റെ അവകാശങ്ങളെ ഏത് അവസ്ഥയിലും അത് സ്വീകരിക്കും. മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിയായാലും ശരി, തൂക്കിക്കല്ലാൻ പോകുന്ന ഒരു കുറ്റവാളിയായാലും ശരി, അവന്റെ മനുഷ്യ അവകാശത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പഴയ ഈ കുറ്റം അങ്ങനെ പഴയ ആ കുറ്റം എന്നുള്ള കാഴ്ചപ്പാടെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണം. പക്ഷെ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന അതനുസരിച്ച് ആ കുറ്റത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അവന് ശിക്ഷയും വിധിക്കണം എന്നുള്ളതൊക്കെയാണ് പൊതുവായ ധാരണ. ഇതിനൊക്കെ വൈലേഷൻ സംഭവിക്കുന്ന വേറൊരു കാര്യം, പ്രായോഗികമായി ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിനൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. ഈ നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്യും, അതൊക്കെ സംഭവിക്കും. അവൻ പറയുന്ന എന്താണ് നിയമവ്യവസ്ഥ എന്നുള്ള കാര്യം പറയണം. അപ്പൊ മനുഷ്യ അവകാശത്തെ വിട്ടൊരു കളി ആർക്കും പാടില്ല, ആരോടും ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള. എന്നാ പോലീസുകാർ ഓരോരുത്തരുടെ കുറ്റം ആരോപിച്ച് ജയിലിൽ കൊണ്ടിട്ട് ഇടിച്ച് കൊല്ലുന്നു. ഇവിടേക്ക് എവിടെ മനുഷ്യാവകാശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ വയലേഷനാണ്. പ്രായോഗികമായി പലപ്പോഴും നടക്കാറില്ല, പക്ഷെ അത് നിയമം അനുവദിക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ CBI അന്വേഷണം നടത്തി അവരെയൊക്കെ ശിക്ഷിക്കുന്നത്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ. അവിടെ മനുഷ്യാവകാശത്തിന്റെ പ്രശ്നം അതുകൊണ്ട് പണ്ട് പറഞ്ഞിരിക്കുന്നു, ഇന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോൾ ബൈബിളായാലും പുരാണമായാലും ഖുർആനായാലും ഏതായാലും ശരി, നമ്മുടെ ഇന്നത്തെ ചുറ്റുപാട് ഇപ്പോൾ ഈ മനുഷ്യാവകാശ പ്രമേയം യു എൻ അസംബ്ലിയിൽ അവതരിപ്പിച്ചപ്പം പല മുസ്ലിം രാജ്യങ്ങളും അത് അംഗീകരിക്കാൻ തയ്യാറായി. എന്തുകൊണ്ട്? അവർക്ക് വേണ്ട ശരിയത്ത് നിയമമാണ്, അവിടെ മനുഷ്യാവകാശത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് കല്ലെറിഞ്ഞും കൊല്ലേണ്ടി വരും. അപ്പൊ അവർക്കത് അവരംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല പല മുസ്ലിം രാഷ്ട്രങ്ങൾ. അവർ പറഞ്ഞു നിങ്ങളുടെ നിയമം ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങളുടെ ശരീരത്തെ നിയമമേ പറ്റൂ. ബാക്കി മിക്കവാറും എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു, 198 രാജ്യവും മറ്റും അംഗീകരിച്ചിട്ടുണ്ട്. അത് തന്നെ, അതൊക്കെ ഇത് വെച്ച് നോക്കിയാൽ മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷെ മതനിയമങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, 9 വേണ്ടി ശ്രമിക്കുന്നു, ആക്കിയില്ല. 9 പറഞ്ഞ അവിടെ വാദിക്കുന്നു. എന്നുവെച്ചാൽ അതാണ് ഈ ഇവിടെ ഈ അഡൾട്ടറിയെ കുറിച്ചുള്ള ഇത് ചർച്ച വന്നപ്പോഴും ഈ കുടുംബബന്ധം ദാമ്പത്യം ഇതൊക്കെ പവിത്രമെന്നൊക്കെ പറഞ്ഞ് നല്ല ആശയം തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണോ പുരുഷൻ സ്ത്രീയെ അടിമയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, പരസ്യമായി പറയുന്നത്. സ്ത്രീ എന്നും പുരുഷന്റെ അടിമയായി തന്നെ ഇരിക്കണം. ചോദ്യം ചെയ്യുന്നതല്ല, അത് 9 വയസ്സാക്കുന്നതിന് അവരുടെ ഇസ്ലാമിക നിയമം അനുസരിച്ച് പ്യൂരിറ്റി, സ്ത്രീയുടെ പ്യൂരിറ്റി മനസ്സിലായോ? 9 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ചെറിയ ലൈംഗിക വികാരങ്ങളും ആർക്കും ഉണ്ടാവും. അപ്പോ ഒരു പുരുഷന് എന്താണ് പരിശുദ്ധിയുള്ള ഒരു സ്ത്രീയെ കിട്ടത്തില്ല. ഇതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാട്, ശരീരത്ത് കാഴ്ചപ്പാടുകളാണ്. അപ്പോ സ്ത്രീ പരിശുദ്ധയായിരിക്കണം, പക്ഷെ പുരുഷൻ അങ്ങനെയാണ്. പുരുഷൻ ഈ പരിശുദ്ധമെന്ന് പറയുന്ന ഒരു സംഭവം ഇത് തന്നെയാണ്. നമ്മുടെ ഈ ദാമ്പത്യത്തിനെ കുറിച്ച് ഒരുപാടൊക്കെ സ്തുതിച്ച് പറയുമ്പോഴും അതിന്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീ തന്റെ അടിമയായി തന്നെ ഇരിക്കണം, പക്ഷെ പുരുഷന് അതിൽ നിർബന്ധമില്ല. ഇത് സുപ്രീംകോടതി ചർച്ചയ്ക്ക് വന്ന വിഷയമാണ്. അവിടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്, അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് അതൊക്കെ അവരവർ തീരുമാനിച്ചാൽ മതി, പരിശുദ്ധമാണ് വേണ്ടത്, സമൂഹത്തിന് ഒന്നും കൊണ്ട് ഭദ്രം വരരുത്. സമൂഹത്തിന് അതാണ് സാമൂഹ്യ ശല്യം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിന് ശല്യമുണ്ട്, മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് നശിപ്പിക്കരുത്. ആണ് ഈ നിയമങ്ങളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആളാണ്, മനുഷ്യന് സ്വസ്ഥമായി സമാധാനമായി സ്വൈരമായിട്ടൊക്കെ ജീവിക്കണം. അത് കുറ്റം ശിക്ഷ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ധരിക്കും പോലെയല്ല, നിയമ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് വരും. ഓ